നിലാവുള്ള രാത്രിയിൽ നാഥനെ തേടി മനസ്സു തുറന്നു ഒരു ബാലൻ. നിലാവുള്ള രാത്രിയിൽ നാഥനെ തേടി മനസ്സു തുറന്നു ഒരു ബാലൻ. സ്നേഹത്തിൻ നാഥനെ തേടി അലഞ്ഞു, മനസ്സിലെ മോഹം തേടി അലഞ്ഞു. സ്നേഹത്തിൻ നാഥനെ തേടി അലഞ്ഞു, മനസ്സിലെ മോഹം തേടി അലഞ്ഞു. നിലാവുള്ള രാത്രിയിൽ നാഥനെ തേടി മനസ്സു തുറന്നു ഒരു ബാലൻ. വിശുദ്ധമാം ജീവിതം സ്വർഗമല്ലോ മനനം ചെയ്തു ആ ബാലൻ. വിശുദ്ധമാം ജീവിതം സ്വർഗമല്ലോ മനനം ചെയ്തു ആ ബാലൻ. മനസ്സിൽ കരുതിയ താതനെ കണ്ടു പിതാവായ മകൻ സ്വീകരിച്ചു. മനസ്സിൽ കരുതിയ താതനെ കണ്ടു പിതാവായ മകൻ സ്വീകരിച്ചു. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. ശത്രുവിനെ നേടി മിത്രമായി നിദ്ര വെടിഞ്ഞു പ്രാർത്ഥിച്ചു. ശത്രുവിനെ നേടി മിത്രമായി നിദ്ര വെടിഞ്ഞു പ്രാർത്ഥിച്ചു. മനസ്സിൽ നിറച്ചു ദൈവിക സ്നേഹം മന്ത്രമായി നാഥനിൽ വളർന്നു. മനസ്സിൽ നിറച്ചു ദൈവിക സ്നേഹം മന്ത്രമായി നാഥനിൽ വളർന്നു. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. ദൈവികമായി ദൈവരാജ്യത്തിൽ സേവനമായി. രൂപവും ഭാവവും ദൈവികമായി ദൈവരാജ്യത്തിൽ സേവനമായി. അനന്തപുരിയാകെ ഉദിച്ചുയർന്നു നിത്യശോഭയായ താതൻ. അനന്തപുരിയാകെ ഉദിച്ചുയർന്നു നിത്യശോഭയായ താതൻ. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം മാർ ഗ്രിഗോറിയോ. ഗ്രിഗോറിയോ മാർ ഗ്രിഗോറിയോ ബഥനിതൻ പുത്രനാം.